അപ്പൊ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? സത്വമല്ല, അസത്വമല്ല, പിന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു? ചിത്തുമല്ല, ജഡവുമല്ല, സുഖദുഃഖാദികളൊന്നും അല്ല. പിന്നെ അവിടെയാണ് ഇങ്ങനെ അനുർവചനീയമായിരിക്കുന്നു. അപ്പൊ എന്താ എന്റെ അർത്ഥം അനുർവചനീയമായിരിക്കുന്നു? അനുവചനീയം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? അനുവചനീയം, വചനീയം എന്ന് വെച്ചാ വചിക്കത്തക്കത്, ശബ്ദം കൊണ്ട് പറയാൻ കഴിഞ്ഞാണ് വചനം. ആ നിർവചനീയം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ കഴിയാത്ത, ഏത് ശബ്ദം കൊണ്ട് പറയാൻ കഴിയാത്തത്? നേരത്തെ പറഞ്ഞു, ചിത്ത്, ജഡം, സത്ത്, അസത്ത് ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ കൊണ്ട് പറയാൻ കഴിയാത്തതിനെയാണ് എന്ത് പറയുന്നത്? അനുവചനീയം. അനുവചനീയത്തിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കും. അപ്പോ ഒരു വസ്തു ഉണ്ട്, പക്ഷെ അതിന് സത്തെന്ന് പറയാൻ പറ്റില്ല, കാരണം ആ വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. ചിത്തെന്നുള്ള വാക്കുകൊണ്ട് പറയാൻ പറ്റുമോ? അതും പറ്റത്തില്ല. സത്തെന്ന് പറയാൻ പറ്റില്ല, ചിത്തെന്ന് പറയാൻ പറ്റില്ല, പിന്നെ ജഡം എന്ന് പറയാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പൊ ആ പറഞ്ഞ ഒരു വാക്കുകളുണ്ട്, സുഖം ദുഃഖം ഇതൊന്നും കൊണ്ടും പറയാൻ പറ്റാത്ത ഒന്ന്. അപ്പൊ അവിടെ ഒന്നുണ്ട്, വാക്കുകൊണ്ട് പറയാൻ പറ്റില്ലെന്നേ ഉള്ളൂ, അതിനെ കുറിച്ചാ പറയുന്നത്. അപ്പൊ ഒന്നുണ്ടെങ്കിൽ പിന്നെ ശൂന്യമാകും. എന്തെങ്കിലും ഒന്നും ശൂന്യമാണെങ്കിൽ എന്ത് വേണം? ശൂന്യം എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഒന്നും പാടില്ല. ഇവിടെ പറയുന്ന എന്താണ്? ഉണ്ട്, പക്ഷെ അനുവചനീയം, വാക്കുകൊണ്ട് പറയാം. അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണ് നസത് തന്നാസ്വദിച്ചതേ ഗീരി പറയുന്നു, അതേ കാര്യം തന്നെ ഇവിടെ പറയുന്നു. അതുപോലെ തന്നെ സത്തെന്ന് പറയാൻ പറ്റില്ല, ചിത്തെന്ന് പറയാൻ പറ്റില്ല, വാക്കുകൊണ്ട് പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ അതിനെ വിശദീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഒന്നുണ്ട് ആണ് അവിടെ എന്ന് പറഞ്ഞത്, അനുവചനീയമായിരിക്കുന്ന എന്താ പറഞ്ഞത്? അവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? ഇതിൽ നിന്നും. അപ്പോ പറയാൻ വയ്യാത്ത എന്തോ ഒന്നുണ്ട് അവിടെ. ഇതിൽ നിന്ന് ബാക്കി സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സൃഷ്ടി ആദികളെന്ന് വെച്ചാൽ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? എന്തെന്ന് പറഞ്ഞത്? അതിന് ശേഷം എന്ന് പറഞ്ഞു. ഒരു വലിയ അത്ഭുതമാണ്, ആശ്ചര്യം. ഇത് അല്പബുദ്ധികൾ, സാമാന്യ ബോധമുള്ള ആർക്കും ഇതിന്റെ മഹത്വം മനസ്സിലാകുന്നു. അപ്പൊ അങ്ങനെ ഉണ്ട് ഒന്നുണ്ട്. അപ്പോ അവിടെ ഒരു വാക്കുകൊണ്ടും പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ ആത്മാവ്, ബ്രഹ്മം, ജ്ഞാനം, സത്യം, ആനന്ദം ഇങ്ങനെ ഒരു വാക്കുകൊണ്ടും അത് പറയാൻ പറ്റില്ല. അതാണ് അനുവചനീയം. എന്നാ അങ്ങനെ ഒന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അത് പറയുന്നത് ഒരു വാക്കുകൊണ്ടും പറയാൻ പാടില്ല, അങ്ങനെ ഉണ്ട് എന്ന് പറയുന്ന പിന്നെ എന്തടിസ്ഥാനത്തിൽ പറയും? ഒരു വാക്കുകൊണ്ടും പറയാൻ പറ്റില്ല. അനുഭവം, ചിന്ത എന്ന് പറയുന്നതിനും നമുക്ക് വാക്ക് വേണം. നമ്മൾ ഭാഷ കൊണ്ടാ ചിന്തിക്കുന്നു. നമ്മൾക്ക് എന്തെങ്കിലും ഒരു അനുഭവം, വിഷയമായിട്ടുള്ളത് ശരി, ഇന്ദ്രിയ വിഷയമല്ല. നമുക്കൊരനുഭവം എന്ന് പറയുമ്പോൾ എന്തുവരും? നമുക്ക് ആ അനുഭവത്തിന് ഭാഷ വേണം. ഏതനുഭവം? സംശയമുണ്ടോ കാര്യത്തിൽ? നമുക്കൊരു അനുഭവം വേണമെങ്കിൽ ഭാഷ വേണം. എന്തനുഭവം നമ്മുടെ ഉള്ളിലുണ്ടായാലും അനുഭവത്തിന്റെ ഒരു ഭാഷ വേണം. സംശയമുണ്ടോ? അതല്ലേ ഭാഷയിലല്ലേ ഈ പറയുന്ന മുഴുവൻ. ഞാൻ ശ്വസിക്കുന്നു, അതിന് ഭാഷ വേണ്ട. ഈ പറയുന്ന തന്നെയാണ് എന്റെ ഭാഷ. അനുഭവത്തിന്റെ കാര്യം പറയാം. ശ്വസിക്കുക എന്ന് പറയുന്ന, ഞാൻ ശ്വസിക്കുന്നു എന്ന് പറയുന്ന എന്താണ്? ഒരു അനുഭവമല്ലേ? അത് നമ്മുടെ ഭാഷയിലല്ലേ പറയുന്നത്? നമ്മുടെ അനുഭവത്തിന് ഭാഷ വേണമെന്നാ പറഞ്ഞു. ഏതനുഭവത്തിനും ഭാഷ വേണം. ഭാഷയിലൂടെ അനുഭവം എന്ന് പറയുമ്പോൾ അതിനൊരു ഭാഷയുണ്ടാവും. അത് ഏത് ഭാഷ? മലയാളം, സംസ്കൃതം, ഇംഗ്ലീഷ്, അങ്ങനെയൊന്നുമല്ല. ഒരു ശബ്ദം. മനസ്സിലാവും. എല്ലാ അനുഭവങ്ങളും നമ്മുടെ ഉള്ളിൽ എന്ത് ഒരു അനുഭവം ഉണ്ടായാലും അതിന് ഒരു ഭാഷ. പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു ഭാഷയിലൂടെ അനുഭവത്തെ പൂർണ്ണമായും വെളിപ്പെടുത്താൻ പറ്റും. ഭാഷയില്ലെന്നല്ല അതിനർത്ഥം. ഉദാഹരണം പറഞ്ഞ ഇപ്പൊ സുഖം, എന്താണ് എനിക്ക് സുഖമാണ്. ഇപ്പൊ എന്റെ അനുഭവത്തിന് ഞാനൊരു ഭാഷ പറയണം, എന്താണ് സുഖം. പക്ഷെ എന്റെ അനുഭവത്തെ ഈ സുഖം എന്ന് പറയുന്ന ഈ ഒരു വാക്കിലൂടെ പൂർണ്ണമായും എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. അതിനർത്ഥം ഭാഷയില്ലെന്നല്ല. ഭാഷയുണ്ട്, ഭാഷ അനുഭവത്തെ വെളിപ്പെടുത്തുന്നില്ല പൂർണ്ണമായിട്ട്. എത്രമാത്രം അനുഭവത്തിന്റെ തീവ്രത എനിക്കുണ്ടോ അത്രമാത്രം അതിനെ വെളിപ്പെടുത്താൻ ഭാഷയില്ല. ഞാൻ പറയുന്നത് എനിക്കൊരു അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഭാഷയായി. അനുഭവം എന്ന് പറയുന്ന ഭാഷയാണ്. ഞാൻ പറയുമ്പോൾ, ഞാൻ ചിന്തിക്കുമ്പോൾ ഭാഷ കൊണ്ടാണോ നമ്മൾ സ്മരിക്കുന്നത്? അല്ല. ഇപ്പോ വളരെ പേടിപ്പെടുത്തുന്ന ഒരു അനുഭവം ഉണ്ടായി, നമ്മൾ ഭയന്നു. പിന്നെ നമ്മൾ അതിനെ കുറിച്ച് ഓർക്കുമ്പോഴും എങ്ങനെയാ ഓർക്കുന്നു? ഭയം. അവിടെ ഭാഷ വരും. ഭയം എത്ര മാത്രം, അത് പറയാൻ ആ ഭാഷയ്ക്ക് ശേഷിയില്ല. പക്ഷെ ഭാഷയുണ്ട്. മധുരം നമ്മൾ കഴിക്കുന്നു, എത്രമാത്രം മധുരം? വളരെ മധുരമെന്നേ പറയാൻ പറ്റും. വളരെ മധുരമെന്ന് പറഞ്ഞാൽ കേൾക്കുന്നയാളിന് ആ മധുരത്തെ ബോധ്യപ്പെടാൻ പറ്റത്തില്ല. അതിന് ഈ ഭാഷ പോരാ. ഭാഷയെന്ന് പറയുന്ന ആശയവിനിമയത്തിനുള്ളതാണ്. നമ്മൾ വേറൊരാളോട് ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോ ഞാനിപ്പോ പറയുന്നത് ആന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആനയെ പരിചയമുള്ളതുകൊണ്ട് ആന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യം വരുമോ ഇന്നതാണ് ആന? ഭാഷ കൊണ്ട് ആനയെ മനസ്സിലാക്കാൻ പറ്റും. പുസ്തകം ഭാഷ കൊണ്ട് പുസ്തകത്തെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ആശയവിനിമയം ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ കൈമാറും. ഭാഷയിലൂടെ നമ്മൾ അർത്ഥത്തെ കൈമാറുകയാണ്. പക്ഷെ എനിക്ക് വളരെയധികം ആനന്ദം ഉണ്ടായെന്ന് പറഞ്ഞാൽ കേൾക്കുന്നയാളിന് ഈ വളരെയധികമായ ആനന്ദത്തെ കുറിച്ചൊരു പിടിയും കിട്ടത്തില്ല. വലിയൊരു ആനന്ദം തന്നെ മനസ്സിലാവും. എന്നുവെച്ചാൽ നമ്മൾ ഉണ്ടായ ആനന്ദത്തെ അതുപോലെ വേറൊരാളിലേക്ക് പകർന്നു കൊടുക്കാൻ ഭാഷയ്ക്ക് ശേഷി. ഭാഷയില്ലെന്നുള്ള അർത്ഥം. അതാണ് ഇവിടെയും പറയുന്നത്. സത്ത്, ചിത്ത് എന്നൊക്കെയുള്ള ഭാഷ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ഭാഷയിലൂടെ നമുക്ക് വേറൊരാൾക്ക് ആ തത്വത്തെ അതിന്റെ പൂർണ്ണതയും വെളിപ്പെടുത്താൻ പറ്റും. ബ്രഹ്മ സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രഹ്മത്തെ പൂർണ്ണമായും പിടികിട്ടും. ചിത്തെന്ന് പറഞ്ഞാൽ പിടികിട്ടും. ആനന്ദം എന്ന് പറഞ്ഞാൽ ഒന്നും പിടികിട്ടത്തില്ല. അതാണ് ഈ പറയുന്നത്. വാക്കുകൊണ്ട് വെളിപ്പെടുത്താൻ കഴിയില്ല അനർവചനീയം എന്ന് പറയുന്നു. എന്റെ അർത്ഥം അങ്ങനെ ഒന്നും ഇല്ലെന്നല്ല. ഞാനിപ്പോ വലിയ ആനന്ദം അനുഭവിച്ചു എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ആനന്ദത്തെ കുറിച്ച് ബോധം ഇല്ല എന്ന് വിചാരിച്ച് ഞാൻ ആനന്ദം അനുഭവിച്ചില്ലെന്നാണ്. ഞാൻ ആനന്ദം അനുഭവിച്ചു, പക്ഷെ എനിക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. ഇതുപോലെയാണ് ബ്രഹ്മത്തെക്കുറിച്ചും പറയുന്നത്. അപ്പോ സത്തെന്നോ ചിത്തെന്നോ ഒന്നും പറയാത്ത ഒന്ന്, അതാണ് ബ്രഹ്മം എന്നാണ് പറയുന്നത്. ബ്രഹ്മമൊന്നുണ്ട്, ഇതാണ് അദ്വൈതിയുടെ സിദ്ധാന്തം. ബ്രഹ്മം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, പക്ഷെ ഒരു വാക്കുകൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെടുത്താൻ പറ്റില്ല. അതാണ് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളതല്ല. ഇപ്പൊ സത്തെന്ന് പറഞ്ഞാലും നമുക്കൊരു ബോധമുണ്ടാകുന്നു, ആനന്ദം എന്ന് പറഞ്ഞാൽ ബോധമുണ്ടാകുന്നു, അറിവെന്ന് പറഞ്ഞാൽ ബോധമുണ്ടാകുന്നു. അങ്ങനെ ബോധമുണ്ടാകുന്നില്ല എന്നല്ല, ബോധം നമുക്കുണ്ടാവും. കാരണം എന്തുകൊണ്ട്? സത്ത് ഉണ്മ നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. ചിത്തറിവ് അതും നമ്മുടെ ഉള്ളിലുള്ളതാണ് അറിവ്. നമ്മൾ നിരന്തരം അറിവിലാണ് ജീവിക്കുന്നത്. ആനന്ദം അതും നമുക്കുള്ളതാണ്. പക്ഷേ സച്ചിദാനന്ദമായ ഒരു ബ്രഹ്മം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സച്ചിത് ആനന്ദം എന്ന് പറയുന്ന വാക്കുകൊണ്ട് ആ ബ്രഹ്മത്തെ വേറൊരാൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റില്ല. ബോധ്യപ്പെട്ട പിന്നെ അയാൾക്ക് സംശയം ഉണ്ടാകത്തില്ല. ഞാൻ ഈ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ സംശയമില്ലല്ലോ പുസ്തകം എന്താണ് എന്ന് പറയുന്നത്. വാക്കുകൊണ്ട് അതിനെ വെളിപ്പെടുത്താൻ കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരാശയം വേറൊരാളുടെ ഉള്ളിലുണ്ടാകാൻ പറ്റില്ല. എന്നാൽ പിന്നെ എന്താണ്? സച്ചിദാനന്ദമായ ഒന്നുണ്ട് എന്ന് പറയുന്നത് എന്താണ്? എന്താണത്? സച്ചിദാനന്ദമായ ഒന്നുണ്ട്, വാക്കുകൊണ്ട് വെളിപ്പെടുത്താൻ പറ്റില്ല, പക്ഷെ അങ്ങനെ ഉണ്ട്. ഈ പറയുന്ന എന്താണ്? എന്ന് പറയുന്ന എന്താണ്? വാക്കുകൊണ്ട് തന്നെ വെളിപ്പെടുത്താൻ പറ്റില്ല, പക്ഷെ അങ്ങനെ ഒന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞ അതെന്താണ്? എന്ന് പറഞ്ഞാൽ അതൊരു സിദ്ധാന്തം, അദ്വൈതിയുടെ സിദ്ധാന്തമാണ്. ഒരു സിദ്ധാന്തമായിട്ട് നമ്മളതിനെ മനസ്സിലാക്കും. അതിന് നമുക്ക് ഒരു തെളിവ് ഹാജരാക്കാൻ പറ്റില്ല. അങ്ങനെ ഒന്ന് വാക്കിനും മനസ്സിനും ഒന്നും വിഷയമില്ലാത്ത ഒന്നിന് തെളിവ് ഹാജരാക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒന്നുണ്ട്, തെളിവ് ഹാജരാക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതുണ്ടാവും, അത് ശരിയാവും. അതെങ്ങനെ ശരിയാകും? നിങ്ങളീ പറയുന്നത് ശരിയായ ഒരറിവാണോ നിങ്ങളീ പറയുന്നതെന്ന് ചോദിച്ചാൽ പറയും. അതാണ് ഇവിടെ പറയുന്നത്, വേദം പറഞ്ഞിരിക്കുന്നു, വേദം പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ വേദം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അതുണ്ടാകും, ഉണ്ടാകും. എന്തുകൊണ്ട്? വേദം അങ്ങനെ, വേദം സത്യമാണ്. ആ വേദം ഈശ്വരൻ പറഞ്ഞാണ്. അപ്പൊ അത് ഈശ്വരനാണ് പറഞ്ഞിരിക്കുന്ന ഉണ്ടെന്ന് മനുഷ്യൻ പറഞ്ഞല്ല. ഇതാണ് അദ്വൈതികളുടെ സിദ്ധാന്തം. ഇനി വേറൊന്ന് പറയാം. എന്താണ്? അതൊന്നുമല്ല, എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഏതുപോലെ? എനിക്ക് വലിയ ഭയമുണ്ടായി, എനിക്ക് വലിയ ആനന്ദമുണ്ടായി, എനിക്ക് വലിയ ദുഃഖമുണ്ടായി എന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി. എന്തിന്റെ അനുഭവം? ബ്രഹ്മത്തിന്റെ അനുഭവം എന്ന് പറയാം. അതെന്റെ അനുഭവമാണ്, പക്ഷെ എനിക്കത് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. ഇങ്ങനെയും പറയാം. അപ്പോ ഇവിടെ ഇപ്പോ ഗുരു ഇവിടെ പറയുന്ന അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും എന്നാണ്. ഇവിടെ അനുഭവത്തിന്റെ രീതിയിലാണ് വേദം എന്ന് പറയുന്നത്. ഇവിടെ അപ്പോൾ സത്വമല്ല ചിത്വമല്ല അങ്ങനെ അല്ലാത്ത ഒന്ന് അതിന്റെ അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ അനുഭവം എന്ന് പറയുമ്പോൾ അതൊരു സിദ്ധാന്തമല്ല, അതെന്താണ്? വ്യക്തിപരമായ അനുഭവമാണ്, എന്റെ അനുഭവമാണ്. അപ്പോ ഇപ്പോ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ ഇതേ കാര്യം തന്നെ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു സിദ്ധാന്തം പറയുന്നത്? വേദം പറഞ്ഞിരിക്കുന്നു. വേദം എന്ന് പറയുന്നത് എന്താണ്? ഈശ്വരൻ പറഞ്ഞാണ് എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? നമ്മൾ പല കാര്യങ്ങളും വിശ്വസിക്കേണ്ടി വരും. ഇങ്ങനെ ഒരു തത്വമുണ്ട്, അത് വേദം പറയുന്നതാണ്, വേദം ഈശ്വരൻ പറഞ്ഞാണ്. അപ്പോൾ അത് ഒരാളിന്റെ വിശ്വാസത്തിലുള്ള ഒരു സിദ്ധാന്തമാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറയുന്നത് എന്താണ്? ഈ അദ്വൈതമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് ആദ്യം വേണ്ട ഒരു യോഗ്യതയാണ് വിശ്വാസം, ശ്രദ്ധ. സാധന ചതുഷ്ടയ സമ്പത്തിയിൽ പ്രധാനമായി വേണ്ട എന്താണ്? ശ്രദ്ധ. ഈ ശാസ്ത്രം പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം, എന്നാലേ അദ്വൈതം സാധ്യമാകും. വിശ്വസിച്ച് മുമ്പോട്ട് പോകണം. അപ്പൊ എന്തൊക്കെ ഇതൊരു സിദ്ധാന്തമായി അംഗീകരിക്കണമെങ്കിൽ എന്തൊക്കെ വിശ്വസിക്കേണ്ടി വരും? ഇത് വേദത്തിൽ പറഞ്ഞിരിക്കുന്നുവെന്ന് വിശ്വസിക്കേണ്ടി വരും. വേദം ഈശ്വരൻ പറഞ്ഞതാണെന്ന് വിശ്വസിക്കേണ്ടി വരും. സിദ്ധാന്തമായിട്ട് അംഗീകരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും അംഗീകരിച്ചേ പറ്റും, അത് അങ്ങനെ വിശ്വസിച്ചേ പറ്റും. അതൊക്കെ പറയുന്നത് വേദത്തെ വ്യാഖ്യാനിച്ചാ പറയുന്നത്, അതൊക്കെ വിശ്വസിക്കണം. വേദത്തിന് വ്യാഖ്യാനിക്കുന്നു, വേദത്തിന്റെ ഈ വ്യാഖ്യാനം ശരിയാണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിച്ചേ പറ്റും. അപ്പൊ നമ്മൾക്ക് ഏതിനോടാണോ ഇഷ്ടം അതിന് നമ്മൾ വിശ്വസിക്കുന്നു, മറ്റേ തള്ളിക്കളയണം. നമുക്ക് ഇഷ്ടം എന്താണ്? ഇങ്ങനെ ഒരു ബ്രഹ്മത്തോടാണോ നമുക്ക് ഇഷ്ടമെങ്കിൽ അത് നമ്മൾ വിശ്വസിക്കണം, അല്ലാത്ത വിശ്വസിക്കണം. വിശ്വാസത്തില് നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? വിശ്വാസം ആദ്യമായിട്ട് വേണ്ട യോഗ്യത എന്ന് പറയുന്നത്. പഴയ കാലത്ത് ആചാര്യന്മാർ പറഞ്ഞു വെച്ചതാണ്, ഇത് നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിക്കാതെ നിങ്ങൾക്ക് ഈ സിദ്ധാന്തത്തെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അതിന് വേറെ ഒരു വഴിയില്ല വിശ്വസിക്കാത്ത. എപ്പോ ഇതിനെ ഒരു സിദ്ധാന്തമായി സ്വീകരിക്കുമ്പോൾ വിശ്വസിച്ചാലേ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയും എന്താണ്? എന്തോന്ന് ഈശ്വരം, ഈശ്വരം ഉണ്ടെന്നുള്ളതിന് എന്താ തെളിവ്? വേദം എന്തോന്ന് വേദം, അതിനെന്താ തെളിവ്? ഇനി വേദം കൊണ്ട് തന്നെ അതീതൊക്കെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിന് എന്താ തെളിവ്? ഇനി പറഞ്ഞത് തന്നെ അത് വ്യാഖ്യാനിച്ച് ശരിയാണെന്നുള്ളതിന് എന്താ തെളിവ്? അതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾ ഇതിനെ മുഴുവൻ തള്ളിക്കളഞ്ഞു. അത് തന്നെ, ഇത്രയും കാര്യങ്ങളെ വിശ്വസിച്ചാലേ ഈ സിദ്ധാന്തത്തെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. എങ്ങനെ? ഇത് ഇങ്ങനെ ഒരു വാക്കുകൊണ്ട് സത്യം ഈ കാര്യത്തിൽ വിശ്വാസം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതാതിന്റെ ആൾക്കാരുടെ പണി. നിങ്ങളുടെ കാര്യം പറയുന്നു, നിങ്ങൾ അദ്വൈതം മനസ്സിലാക്കുന്നവരോട് പറയുകയാണ് ഇതിനൊക്കെ ഒരു സിദ്ധാന്തമായി നിങ്ങൾ സ്വീകരിക്കണമെങ്കിൽ എന്തൊക്കെ സ്വീകരിക്കേണ്ടി വരും? വേദത്തെ അംഗീകരിക്കണം, വേദ ഈശ്വരൻ പറഞ്ഞായിട്ട് പറയണം, വേദത്തിന്റെ വ്യാഖ്യാനം അതിന്റെ അർത്ഥം ഇതാണെന്ന് അംഗീകരിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് ഈ സിദ്ധാന്തത്തെ സ്വീകരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഈ സിദ്ധാന്തം സ്വീകരിക്കാൻ പറ്റില്ല. നിരീശ്വരവാദികൾ ഒന്നും അംഗീകരിക്കില്ല. അവര് പണി നോക്കാൻ പറയും. അവര് പറയും ഇതൊന്നും ശരിയല്ല എന്ന് പറയും. ഞങ്ങൾക്ക് ഈശ്വരനെ അംഗീകരിക്കുന്നില്ല, വേദത്തെ അംഗീകരിക്കുന്നില്ല, എന്റെ വ്യാഖ്യാനങ്ങൾ അംഗീകരിക്കുന്നില്ല. അതിലാണല്ലോ നിങ്ങൾ പറയുന്നത് ഇങ്ങനെ ഒരു വാക്കുകൊണ്ട് പറയാൻ വേണ്ട തത്വം ഉണ്ടെന്ന്. ഞങ്ങൾ ഈ വ്യാഖ്യാനങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല. ശൂന്യവാദത്തിന്റെ കാര്യമല്ലല്ലോ നമ്മൾ പറയുന്നത്. ബ്രഹ്മത്തെ കുറിച്ച് വിശ്വസിക്കുക എന്നുള്ളത്, വിശ്വാസത്തിലേ ഇത് നിൽക്കത്തുള്ളൂ എന്നാണ് ഈ പറയുന്നത്. ഇതിൽ ഇതിനകത്ത് നിന്ന് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യം പറയും. അത് പറയും പിന്നെ വേറെ എന്താണ് വേലിചാടി പോയി ശൂന്യവാദത്തിലൊന്നും പോരുത്, അത് വേണ്ടതും ബന്ധമുള്ള കാര്യങ്ങളല്ല. നമ്മൾ ഈ പറയുന്ന വിഷയങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കും. മതിൽ ചാടി പോകരുത്, പോയാൽ ഇതും പോവും അതും പോവും. ഇതാണ്ട് ഒരു വഴി, ഇനി മറ്റൊരു വഴി. ഇത്രയും കൊണ്ട് തീർന്നില്ല, മറ്റൊരു വഴിയാണ് ഇവിടെ ഇപ്പൊ പറയുന്നത്. എന്താണ്? ഇതൊരു അനുഭവമാണ്. ഈ അനുഭവത്തിൽ എങ്ങനെ എത്തിച്ചേരാമെന്നും ഗുരു പറയുന്നുണ്ട്. ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചുണ്ടാകുന്ന ബോധോദയം, ആ ബോധോദയത്തിൽ എന്താണ് ഇങ്ങനെ ഒരു സ്ഥലത്തെത്തിച്ചേരും. ഗുരു പറയുന്ന അനുഭവത്തെ കുറിച്ചാണ് അത്. ഇപ്പോ എന്താണ് തന്റെ അനുഭവമാണ് അങ്ങനെയൊന്നും പറയുന്നില്ല, ഇങ്ങനെ ഒരു അനുഭവം. ഇതും ശാസ്ത്രങ്ങളെ വിശദീകരിക്കുകയാണ്. നമ്മളിങ്ങനെ ഈ ആത്മതത്വത്തെ കൂടി ചിന്തിച്ച് ചിന്തിച്ച് എന്ത് ചെയ്യും? അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് എവിടെ? ഇങ്ങനെ ഒരു ഉണ്മയെന്നാണ് പറഞ്ഞത്. സത്തെന്നോ അസത്തെന്നോ ഒന്നും പറയാൻ വയ്യാത്ത ഒരു തത്വം അവിടെ എത്തിച്ചേരും ഈ ചിന്തിക്കുന്നതാണ്. അതിനെ ഒരു വാക്കുകൊണ്ടും പറയാൻ പറ്റില്ല, അതിന് ഭാഷയില്ല, പറയാൻ ഭാഷ ഒന്നുമില്ല. അത് കേവലം ആ തത്വം മാത്രം, അതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. ഒരു തത്വം ഇത് എന്ന് പറഞ്ഞില്ലേ? ഇത് എന്ന് പറയുന്ന ഭാഷ കൊണ്ടുപോലും പറയാൻ പറ്റാത്ത ഒന്ന്. അപ്പോ എന്താണ് ഒരാൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് അനുഭവമാണ്. അങ്ങനെ ചിന്തിച്ച് ചിന്തയാകുന്ന അനുഭവത്തിലൂടെ ചെന്ന് ചെന്ന് ചെന്ന് ചെന്ന് അവസാനം അങ്ങനെ ഒരു സ്ഥലത്തെത്തിച്ച് എന്ന് പറയുമ്പോൾ എന്താണ് ഇത് അനുഭവത്തിലൂടെ പോകുന്ന ഒരു വഴിയാണ്. ഇതൊരാൾ പറയണം, എന്റെ പല പല അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയി അങ്ങനെ ഒരു സ്ഥലത്തെത്തിച്ചേരും. അത് എന്താണ്? സത്വമല്ല, അസത്വമല്ല, ചിത്വമല്ല, ജഡവുമല്ല, അങ്ങനെ ഒന്ന് ഒരു തത്വം. അതാണ് താൻ, താൻ ആ തത്വമായിരിക്കുന്നു എന്നൊക്കെ പറയാം. തത്വത്തെ അറിയുന്നു എന്ന് പറഞ്ഞാലും പൂർണ്ണമാകില്ല, കാരണം അവിടെ ആ അറിയുക എന്ന് പറയുന്നതിനും അപ്പുറമാണത്. അപ്പൊ പിന്നെ ആത്യന്തികമായ തത്വമായിരിക്കുക എന്നേ പറയാൻ പറ്റും. അറിയുന്നിടത്തും എന്താണ് അറിവ് എന്ന് പറയുന്നതെന്ന് കൂടുതലായിട്ടുണ്ട്, അതും ഇല്ലാതിരിക്കും. ആ അറിവും കടന്നു പോകണം. അങ്ങനെ ഒരവസ്ഥയെ കുറിച്ച് പറയും. ഇതാണ് അനുഭവത്തിന്റെ വഴി എന്ന് പറയുന്നത്. അപ്പൊ ഇതിപ്പോ ഒരാൾ പറയുകയാണ്, അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ ഒരവസ്ഥയുണ്ട്. അപ്പൊ ഇത് കേൾക്കുന്ന ആളിന് ഇങ്ങനെ ഒരവസ്ഥയുണ്ടെന്ന് ഒരാൾ പറഞ്ഞു എന്ന് വിചാരിച്ചപ്പോ ആനയെന്ന് പറഞ്ഞപ്പോ ആനയെ കുറിച്ച് ബോധ്യം വന്നതുപോലെ സത്വമല്ല, ചിത്വമല്ല, ജഡവുമല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേൾക്കുന്ന ആളിന് എന്തെങ്കിലും ബോധ്യം വരും. അപ്പൊ അവിടെയും എന്ത് ചെയ്യേണ്ടി വരും? അവിടെയും എന്ത് വേണ്ടി വരും? വിശ്വസിക്കും. അപ്പൊ അനുഭവത്തിന്റെ വഴിയിലൂടെ ഇതിനെ വിശദീകരിച്ചാലും അവസാനം എന്ത് എന്തിനു ചെന്നെത്തേണ്ടി വരും? കേൾക്കുന്നയാള് വിശ്വാസം, ഇത് കേൾക്കുന്ന ആളിന്റെ വിശ്വാസമാണ്. അപ്പൊ ഈ ആള് പറയുന്നത് ശരിയാണ്, ഈ ആള് കള്ളം പറയുന്ന ആളല്ല, സത്യമാണ് പറഞ്ഞത്. അവസാനം അങ്ങനെ ഒരു സ്ഥാനമുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് ഇപ്പൊ ഈ പുസ്തകത്തിൽ ഇങ്ങനെ ഗുരു എഴുതി വെച്ചിരിക്കുന്നു. ഇത് എഴുതി വെച്ചിട്ട് ഞാൻ ഇരുന്ന് വിശദീകരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളും അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളും വിശ്വസിക്കുന്നു, മനസ്സിലായോ? കാരണം ഇത് ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഇത് കണ്ടിട്ട് ഞാൻ വിശദീകരിക്കുന്നു, എന്റെ വിശദീകരണം നിങ്ങളും എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. അപ്പൊ ഇത് എവിടെ നിൽക്കും? അപ്പൊ സിദ്ധാന്തത്തിന്റെ വഴിക്ക് ചിന്തിച്ചാലും അനുഭവത്തിന്റെ വഴിക്ക് ചിന്തിച്ചാലും ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് കേൾക്കുന്നവരെ സംബന്ധിച്ച് എന്താണ് വിശ്വാസത്തിലൂടെ മുമ്പോട്ട് പോകാനേ പറ്റും. മനസ്സിലായോ? വിശ്വാസത്തിലൂടെ മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പൊ ഇത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു കാര്യമാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് വേദാന്തം പഠിക്കുമ്പോൾ ആദ്യത്തെ യോഗ്യതയായിട്ട് പറയുന്നത് എന്താണ്? ശ്രദ്ധ, വിശ്വാസം. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ എന്ന് പറയുന്നതാണ്. ഇപ്പൊ വേദം പറയുന്നു എന്ന് പറഞ്ഞാലും ഗുരു പറയുന്നു എന്ന് പറഞ്ഞാലും ഈ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്തിലേ പോകാൻ പറ്റും. വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ അവിടെ അപ്പ തീർന്നു, പിന്നെ ഇതിൽ ഒരു പണിയും പിന്നെ നടക്കത്തില്ല. അപ്പൊ എല്ലാം തന്നെ മടക്കി വയ്ക്കും. അപ്പൊ വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു അങ്ങനെ നമ്മള് ആത്യന്തികമായൊരു കാര്യം എന്നൊക്കെ പറയുന്ന നമ്മുടെ വിശ്വാസമല്ല ഇത്. എന്ത് ബോധ്യം? ബോധ്യം എന്ന് പറയുന്നതൊക്കെ എപ്പോ? ബോധ്യപ്പെടുക എന്ന് പറയുന്നതേ, നമുക്ക് ബോധ്യം വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോ ഗുരു പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ വേദം പറഞ്ഞിരിക്കുന്നു, അത് കേൾക്കുന്നു. അപ്പോ ആ കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് നമുക്ക് ബോധ്യം വരിക എന്ന് പറയുന്നത്. ഞാനിപ്പോ നിങ്ങളുടെ മുമ്പായിരുന്നു പ്രസംഗിക്കുന്നു, പറയും ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ആ, അത് തന്നെ ബോധ്യപ്പെടുക. മനസ്സിലായോണ്ട് കാര്യം തീരുമോ? ആ, അതൊക്കെ നമ്മുടെ വിശ്വാസം. ഈ പറഞ്ഞ പോലെ ബോധ്യപ്പെടല്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾക്ക് മനസ്സിലായി, അതുകൊണ്ട് പ്രശ്നം തീരുമോ? ആ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. പക്ഷെ ഇവിടെ ഈ മനസ്സിലാക്കുന്നതിനപ്പുറമുള്ള കാര്യമാണ് പറയുന്നത്. എന്തുകൊണ്ട്? ഞാൻ വാക്കുകൊണ്ട് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുന്നു. ഞാൻ വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പറയുന്നു എനിക്ക് ബോധ്യപ്പെട്ടെന്ന്. ശരിയാണോ? അത് ശരിയല്ലാത്ത ആ, അപ്പം ബോധ്യപ്പെട്ടല്ലോ. പക്ഷെ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഇല്ലെത്തിയോ? ആ, അപ്പൊ ബാക്കി കിടക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ എത്തുമെന്നുള്ള പിന്നെ എന്താണ്? വിശ്വാസം. അപ്പോ ഈ അദ്വൈതം എന്ന് പറയുന്നത് ആത്യന്തികമായി എന്താണ്? ഒരു വിശ്വാസം. എന്തുകൊണ്ടത് വിശ്വാസമാകുന്നു? ആ, വാക്കുകൊണ്ട് പറയാൻ വയ്യാത്ത ഒരു തത്വത്തെ കുറിച്ച് പറയുമ്പോ നമുക്ക് വാക്കുകൊണ്ട് എന്തൊക്കെ പറയുന്നു അതൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്താം, അതൊക്കെ ബോധ്യപ്പെടും. അതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. നമുക്ക് ബോധമുണ്ടാകും. പക്ഷെ അതിന്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? അത് വിശ്വസിക്കും. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അപ്പോ പറയുകയാണ് ഇവിടെ ഗുരു തന്നെ ഒരു അതിന്റെ ഒരു വഴി പറയുന്നുണ്ട്. നിങ്ങളെങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് പോവുക, ശരി ചിന്തിച്ചു പോകാം. ചിന്തിച്ചു പോവാ, അവസാനം എന്ത് ചെയ്യും? നിങ്ങളൊരു വാക്കിനും ഒന്നും എത്താമയ്യാത്ത ഒരവസ്ഥയിലെത്തിച്ചേരും എന്ന് പറയുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിച്ചിട്ട് ആ പറയുന്ന പോലെ ചെയ്യണം. അതാണ് അനുഭവത്തിന്റെ വഴിക്ക് പോയാലും പിന്നെ സിദ്ധാന്തം എന്നുള്ള രീതി മനസ്സിലാക്കുന്നിടത്തും എന്തിനാശ്രയിക്കേണ്ടി വരും? വിശ്വാസത്തെ ആശ്രയിക്കേണ്ടി വരും. ഒരു പരിധി കഴിഞ്ഞ്, ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം? ബോധ്യപ്പെടും. ഒരു പരിധി വരെ നമുക്ക് ബോധ്യപ്പെടും. എങ്ങനെ? ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു. മനസ്സിലായി നിങ്ങൾ പറയും. അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബോധ്യപ്പെടുന്നതിനെ തന്നെ നമ്മൾ നിരന്തരം പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കണം, ഉറപ്പിക്കണം, അതിനുള്ള ദോഷങ്ങളൊക്കെ മാറ്റണം. അതിനാണ് അജ്ഞാന സംശയ വിപര്യങ്ങളെല്ലാം മാറ്റണമെന്ന് പറയുന്നത്. ഒരു കാര്യത്തെ, ഏത് കാര്യത്തിലും, അതുകൊണ്ട് നമ്മളൊരു കാര്യത്തെ ബോധ്യപ്പെടുമ്പോൾ അത് പലതരത്തിലുള്ള സംശയങ്ങൾ വരും, അതൊക്കെ മാറ്റണം. അതൊക്കെ വിചാരം കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളാണ്, അത് മനുഷ്യന് സാധ്യമായ കാര്യമാണ്. മറ്റത് എന്താണ്, വിശ്വസിച്ചേ പറ്റും, അങ്ങനെ ഒന്ന് എത്തുമെന്നുള്ളത് വിശ്വസിച്ചേ പറ്റും. അപ്പോ കാരണം എന്തുകൊണ്ടാണ് ഇവിടെയും പറയുന്നു, ഈ തത്വം എന്ന് പറയുന്നത് നിരുപാധികമാണ്, അതിന് ഒരു ഉപാധിയില്ല. ഏതെങ്കിലും ഒരു ഉപാധിയിലൂടെ അതിനെ മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയത്തില്ല, അങ്ങനെ അതിന് മനസ്സിലാക്കാൻ കഴിയില്ല. നമുക്ക് ബോധ്യപ്പെടുന്നതിന് ഒരു പരിമിതിയുണ്ട്, ഒരു പരിധി വരെ, അതിന്റെ പൂർണ്ണതയിൽ അതിനെ ബോധ്യപ്പെടാൻ പറ്റില്ല. അപ്പൊ പൂർണ്ണതയിൽ ബോധ്യപ്പെടാൻ കഴിയാത്ത ഒന്നാണെന്നുള്ളത് നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യണം, അംഗീകരിക്കണം. അംഗീകാരത്തിന് എന്ത് പറയുന്നത്, വിശ്വാസം. അങ്ങനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആത്യന്തികമായതെല്ലാം വിശ്വാസ പദ്ധതികളാണ്. അതിന് വേറെന്ന് പറയുകയാണ്, അദ്വൈതമല്ല, വേറൊരാൾ വേറെ രീതി വ്യാഖ്യാനിച്ചു തന്നിരിക്കട്ടെ. വ്യാഖ്യാനിച്ചത് അവരുടെ വിശ്വാസ പദ്ധതിയാണ്. എല്ലാം അതാത് ആൾക്കാരുടെ വിശ്വാസ പദ്ധതികളാണ്. എന്താണ് അങ്ങനെ പറയുന്ന നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ പറയുന്ന കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം, ആ അതാണ് ഈ പറഞ്ഞു വരുന്നത്. ഇതനുഭവിക്കാതെ അറിയില്ല എന്ന് ഒരാള് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കാതെ എന്തായാലും നമ്മളിപ്പോ അനുഭവിക്കുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇപ്പൊ എന്ത് ചെയ്യണം, അപ്പോ വിശ്വസിച്ച് മുമ്പോട്ട് പോകുമ്പോ എന്ത് ചെയ്യണം, അവിടെ വിശ്വാസം എന്ന് പറയുന്ന ഒരൊറ്റ അവലംബം മാത്രമേ ഉള്ളൂ മനുഷ്യന് മുമ്പോട്ട് പോകാൻ, വേറൊന്നുമില്ല. കാരണം ഇപ്പൊ ഒരാൾ സംശയിക്കുകയാണ്, ഇനി ഇങ്ങനെ നമ്മള് ഈ പറയുന്നു, നടന്നില്ലെങ്കിലോ, നടന്നില്ലെങ്കിലോ എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റും. വിശ്വാസം, അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത് എന്താണ്, ശാസ്ത്രസ്യ ശ്രദ്ധ എന്ന് പറയുന്നതാണ്. അതൊക്കെ ഇതൊക്കെ വിശ്വാസമാണ്. ഏതുപോലെ വിശ്വാസം, ഇപ്പൊ ബൈബിളിൽ പറയുന്നു സ്വർഗമുണ്ട്, ഖുർആനിൽ പറയുന്നു അള്ളാഹുണ്ട്, ഇതൊക്കെ പറയുന്ന പോലെ എന്താണ്, അതൊക്കെ വിശ്വാസമാണ്. അതും വിശ്വാസമാണ്, ഇതും വിശ്വാസമാണ്. വിശ്വാസം എന്നുള്ള നിലയ്ക്ക് ഇതിനൊന്നും ഒരു വ്യത്യാസമില്ല. അത് കുറച്ച് വിശ്വാസമാണ്, മരണശേഷം സ്വർഗത്തിലെത്തിച്ചേരും എന്നുള്ള ഉറക്ക വിശ്വാസം. അതുകൊണ്ടാണ് അവർ സ്വയം പൊട്ടിത്തെറിച്ച് മരിക്കുന്നത്. ഇതിനേക്കാൾ നമുക്കുള്ളതിൽ നിന്നും നമ്മളീ സ്വാമിമാരൊക്കെ എന്താണ്, ഇവരും കള്ളന്മാരാണ്. ഇവര് ഇപ്പൊ ആൾക്കാരുടെ അടുത്ത് പറയുന്ന സമയത്ത് മാത്രമേ ഇവർക്ക് വിശ്വാസമുള്ളൂ, സ്വയം വിശ്വാസമില്ല അവർക്ക്. അങ്ങനെയല്ല, ഇതിനേക്കാളും കടുത്ത വിശ്വാസം ആയതുകൊണ്ടാണ് അവർ സ്വയം പൊട്ടിത്തെറിച്ച് മരിച്ചിട്ട് സ്വർഗത്ത് പോകുമെന്ന് വിശ്വസിക്കുന്നത്. അപ്പൊ വിശ്വാസം ആർക്കാ കൂടുതൽ, ഏതെങ്കിലും സ്വാമിമാർ ഇതിനുവേണ്ടി മരിക്കുമോ? അപ്പൊ ഇതിനുവേണ്ടി മരിക്കാൻ തയ്യാറാവുന്നതിനുള്ളിൽ കൂടുതൽ വിശ്വാസം. ഇതുകൊണ്ട് ജീവിക്കുന്നവനാണോ കൂടുതൽ വിശ്വാസം, അതേ ഇതിനുവേണ്ടി മരിക്കുന്നവനാണോ കൂടുതൽ വിശ്വാസം, അവർക്കാ കൂടുതൽ വിശ്വാസം. ഒരു സ്വാമിമാർക്കും ഇതിന് വിശ്വാസമുള്ളവരല്ല. പറയുന്ന സമയത്തേ ഉള്ളൂ വിശ്വാസം, അല്ലാത്ത സമയത്ത് അവരെന്താ ചെയ്യുന്നത്? അവരവരുടേതായ പരിപാടികളുമായിട്ട് കടക്കുന്നു. ഇതിലൊന്നും ആരും ശ്രദ്ധിക്കാറൊന്നുമില്ല. ആണോ അല്ലേ? മറ്റവരങ്ങനെയാണോ? ജീവിതം തന്നെ ഇതിനുവേണ്ടി ഞാൻ കളയുന്നു. അപ്പൊ വിശ്വാസം ആർക്കാ കൂടുതൽ? ആലോചിച്ച് പറയുന്ന ഓരോ കാര്യം. ട്രെയിനിങ് കൊണ്ട് സംഭവിക്കും. ട്രെയിനിങ് അങ്ങനെയാണ് ജിഹാദികളെ വളർത്തിയെടുക്കുന്നത്. LKG ട്രെയിനിങ് കൊടുത്തോളാം. അത് തന്നെ LKG ട്രെയിനിങ് കൊടുക്കുമ്പോഴാണ് അവന് വിശ്വാസം വരുന്നത്. ആ വിശ്വാസം ഉറയ്ക്കുമ്പോഴാണ് അവൻ എന്ത് ചെയ്യുന്നത്? മരിക്കുന്നത്. നിങ്ങളും അതല്ലേ ഇവിടെ ഗുരുധർമ്മ പറഞ്ഞ സമയം പറഞ്ഞ് ക്ലാസ് വയ്ക്കുന്ന ഒന്നും വിജയിക്കുന്നില്ലെന്നേ ഉള്ളൂ. ചെയ്യുന്ന അതൊക്കെ തന്നെ, പക്ഷെ ഒന്നും വിജയിക്കുന്നില്ല. എന്താണ് വേനൽക്കാല ക്യാമ്പ്? പിന്നെ അവരെ മാത്രം ഒന്നിനാ പറയുന്നത്? നിങ്ങൾ ശ്രമിച്ചു നോക്കിയാണ്, അത് അനുകരിക്കാൻ നോക്കിയാണ്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഈ പറഞ്ഞു വരുന്ന എന്താണ്? ഇത് ഒരു വിശ്വാസത്തിൽ. അപ്പൊ ചോദിക്കും, അങ്ങനെ ഒരു വിശ്വാസം ശരിയോ തെറ്റോ? അത് വിശ്വസിക്കുന്നവരുടെ പ്രശ്നമാണ്. ഒരാൾക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ച് വിശ്വാസം ശരിയാണ്. മറ്റുള്ളവർക്ക് അതിൽ അഭിപ്രായം പറയാൻ പറ്റില്ല. എന്റെ വിശ്വാസം ശരിയാണോ തെറ്റാണോ എന്ന് വേറൊരാൾക്ക് പറയാൻ പറ്റില്ല. അത് എന്റെ സ്വന്തം കാര്യമാണ്. അപ്പൊ എന്റെ വിശ്വാസം എന്നെ സംബന്ധിച്ച് ശരിയാണ്. ഞാൻ വിശ്വസിക്കുകയാണ് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിച്ച എന്നെ സംബന്ധിച്ച് ശരിയാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് ഇതിനെല്ലാം പൊതുവെ പറയുന്നത് സബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള എല്ലാ ആധ്യാത്മികമായ വിശ്വാസങ്ങളും അറിവുകളും ഒക്കെ വ്യക്തിനിഷ്ഠമാണ്. വ്യക്തിനിഷ്ഠമായ കാര്യങ്ങളാണ്. അപ്പോ വേറൊരാൾക്ക് അത് തെറ്റാണ്, ഓ നിന്റെ വിശ്വാസം തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോവും, അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് വ്യക്തിനിഷ്ഠമാണ്. ആ വ്യക്തിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് അയാളെ സംബന്ധിച്ച് അത് ശരിയാണ്. ഇത് എല്ലാത്തിനും സംബന്ധിച്ച്, ഏത് ബൈബിളിനെ സംബന്ധിച്ചും ഖുറാനെ സംബന്ധിച്ചും ഗീതയെ സംബന്ധിച്ചും ഉപനിഷത്തിനെ സംബന്ധിച്ചും എല്ലാത്തിനെ സംബന്ധിച്ചും ഇതിൽ യാതൊരു വ്യത്യാസമില്ല. എല്ലാം സബ്ജക്റ്റീവാണ്, വ്യക്തിനിഷ്ഠമായ കാര്യം. നമ്മളീ പറയുന്നതേ മനസ്സിലായി, നമ്മളീ പറയുന്നത് ഇത് ശാസ്ത്രത്തിന്റെ വിഷയങ്ങളെ കുറിച്ചാണ്, കഥകളെ കുറിച്ചല്ല. അതിന്റെ ഇടയ്ക്ക് കഥകളെ കൊണ്ടുവരരുത്. നമ്മളാരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? അവർ സംസാരിച്ചോ? ഇല്ലയോ? ഇതൊക്കെ എന്താണ്? ഓരോരുത്തർ അവരുടെ ഭാവനാസംബന്ധമായ വിവരണങ്ങൾ പറയണം. അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് കഥകളെ വെച്ചൊന്നും സംസാരിക്കരുത്. നമ്മള് എന്താണ്, ശാസ്ത്രീയമായ വിഷയങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓരോ ശാസ്ത്രങ്ങളിൽ എന്ത് പറയുന്നു, അത് ആൾക്കാരുടെ എന്താണ് കഥകളെന്ത് പറഞ്ഞ കഥകൾ, അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. സംസാരിച്ചോ സംസാരിച്ചില്ലേ, എന്ത് സംസാരിച്ചു, അന്ന് നമ്മുടെ വിഷയമുണ്ട്. നമ്മള് പറയുന്നത് ഇപ്പൊ ഗുരു എഴുതി വെച്ചിരിക്കുന്നു, അതിനെ സംബന്ധിച്ച് എന്താണത്? ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നു, ഖുറാൻ എഴുതി വെച്ചിരിക്കുന്നു, ഗീത എഴുതി വെച്ചിരിക്കുന്നു, വേദങ്ങളിൽ എഴുതിയിരിക്കുന്നു, അതിലെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഈ എഴുതിയിരിക്കുന്നത് ഈ വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ എന്താണെന്നുള്ള നമ്മൾ ചിന്തിക്കുക. മനസ്സിലായി? അല്ലാതെ രാമകൃഷ്ണദേവനെ കുറിച്ചും ഗുരുദേവനെ കുറിച്ചും പിന്നെ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളുടെ അടിസ്ഥാനത്തിലൊന്നും നമുക്ക് ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റില്ല. ഒരാളെന്ന് പറയും, വേറെ ആള് വേറെന്ന് പറയും. അപ്പൊ അതിനൊന്നും വലിയ കാര്യമില്ല. നമ്മള് ഇപ്പൊ ഗുരു എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ശരി, പിന്നെ അതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോ ഇതിൽ രണ്ട് വഴികളാണ് പറഞ്ഞത്. ഒന്ന് സിദ്ധാന്തം. സിദ്ധാന്തം എന്ന് പറയുന്നതും വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ഒരു പരിധി കഴിഞ്ഞ് അനുഭവം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി കഴിഞ്ഞ പിന്നെ നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതം. ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ബുദ്ധിയൊക്കെ പ്രയോഗിക്കാം, നമുക്ക് ചിന്തിക്കാം. ഒരു പരിധി വരെ അതാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ഇത് വായിക്കുന്നു, ഇതിന്റെ അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കുന്നു, ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നു, നിങ്ങൾ ആളെന്ന് പറയുന്നു, അല്ലെന്ന് പറയുന്നു, അങ്ങനെ അങ്ങനെ അങ്ങനെ പോയി അവസാനം പറയും. ചെല്ലുമ്പോ എന്താ പറയുന്നത്? സത്വമല്ല, ചിത്തുമല്ല, ജഡവുമല്ല, സുഖവുമല്ല, ദുഃഖവും, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ നമുക്കവിടെ ചർച്ച ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്? അങ്ങനെ ഒന്ന് അത് അതിന് അത് നമ്മൾ അങ്ങനെ വിശ്വസിക്കുക എന്നുള്ളത്. അത് തന്നെ പറയുന്നു. ഒരു പരിധി കഴിഞ്ഞാൽ അത് വിശ്വാസം. അപ്പൊ ഇതെല്ലാം മനുഷ്യന്റെ വിശ്വാസത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. വിശ്വാസം മോശമെന്നല്ല ഞാൻ പറയുന്നു, അങ്ങനെ ധരിക്കരുത്. എന്നും എനിക്ക് അഭിപ്രായമില്ല, വിശ്വാസമാണെന്ന് മനസ്സിലായി. അത് മോശമാണെന്നോ നല്ലതാണെന്നോ എന്നല്ല, അതൊക്കെ ഓരോ വ്യക്തികളാ തീരുമാനിക്കുന്നത്. ഓരോ വ്യക്തികളും പോയി എത്തിയ അപ്പൊ അങ്ങനെ എത്തിച്ചേരുമെന്ന് വിശ്വാസമുണ്ടോ? ആ അതാണ് ഞാനും പറഞ്ഞത്. ആ വിശ്വാസം ഇതിനെ കുറിച്ച് ഞാൻ പറയുന്നത്, നമ്മൾ രണ്ടിനും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. സ്വാമി ഇങ്ങനെ വിശ്വസിക്കുകയാണ്, എന്താണ് ഇങ്ങനെ എത്തിച്ചേരുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇവിടെ കിടന്ന അടിയും പിടിയും അതുമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോ വിശ്വാസം ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട്, വേറൊരു ഭാഗത്ത് ഇതെല്ലാം നടക്കുന്നു. ഇത് തന്നെയാണ് ഞാനും പറയുന്നത്. അപ്പൊ ഇത് ഏതൊരു വിശ്വാസം, വിശ്വാസങ്ങൾ ലോകത്തെല്ലാം ഒരുപോലെ തന്നെയാണ്. മനസ്സിലായോ? ഇപ്പൊ ഒരാള് പറയുകയാണ് ഈനാമ്പേച്ച ഉണ്ടെന്ന് പറയും. അപ്പോ ആരെങ്കിലും വന്ന് പറയുകയാണ് ഈനാമ്പേച്ച ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും? ആ എന്തുകൊണ്ട് എന്ന് വെച്ചാൽ എന്താ, ഈനാമ്പേച്ച ഉണ്ടെന്ന് വിശ്വസിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട്. പക്ഷെ ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് വിശ്വാസത്തിന്റെ ഒരു പ്രശ്നമാണ്. എല്ലാ വിശ്വാസികളുടെയും ഒരു പ്രശ്നമാണിത്. അവര് വിശ്വാസിയാണ്, പക്ഷെ ബൈബിളിൽ വിശ്വസിക്കുന്നവൻ ഖുറാനില് വിശ്വസിക്കും, ഖുറാനിൽ വിശ്വസിക്കുന്നവൻ ബൈബിളിൽ വിശ്വസിക്കും, അതിൽ രണ്ടിനും വിശ്വസിക്കുന്നവൻ ഗീതയെ വിശ്വസിക്കും, ഇതിൽ മൂന്നിനും വിശ്വസിക്കുന്നവൻ ഏതെ വിശ്വസിക്കില്ല, വേദത്തെ വിശ്വസിക്കും. അപ്പൊ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒന്നിനും വിശ്വസിക്കാൻ പറ്റില്ല. അവര് ചിലര് ചിലത് വിശ്വസിക്കും, ചിലത് വിശ്വസിക്കത്തില്ല. ഇത് വിശ്വാസത്തിന്റെ ഒരു പ്രശ്നമാണ്. അതാണ് വിശ്വാസികൾ തമ്മിൽ കിടന്ന് അടിയൂടുന്നു. വിശ്വാസികൾക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? എന്റെ വിശ്വാസമല്ല എന്റെ വിശ്വാസം. എത്രയൊക്കെ നമ്മൾ വിശദീകരിച്ചാലും ശരി, അതുകൊണ്ടല്ലേ ഒരു വിശ്വാസി വേറെ വിശ്വാസിയെ കൊന്നിട്ട് സ്വർഗത്ത് പോകുന്നു. വിശ്വാസത്തിന്റെ തീവ്രത ഏതാണ്? അവന് അവന്റെ വിശ്വാസം എന്താണ്? മറ്റേ വിശ്വാസിയെ കൊന്നാൽ എനിക്ക് സ്വർഗത്ത് പോവാം. മറ്റവനും സ്വർഗത്ത് പോവാതിരിക്കുകയാണ്, പക്ഷെ അവനെ കൊന്നിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? സ്വർഗത്ത് പോകുന്നു. ഈ പറഞ്ഞതെന്താണ്? പൂർവ്വജന്മം, പൂർവ്വജന്മത്തിലെ അതുകൊണ്ട് ഈ ജന്മത്തിൽ ഇതൊക്കെ വിശ്വാസമാണ് മനുഷ്യന്റെ. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, ഇതിനൊന്നും സയൻസുമായിട്ട് ബന്ധമില്ല. ആ അതിന് സ്യൂഡോ സയൻസ് എന്ന് പറയും, വ്യാജ സയൻസ്. ഇപ്പൊ സയൻസിൽ തന്നെ രണ്ടുണ്ട്, ഒറിജിനൽ സയൻസ്, വ്യാജ സയൻസ്. രോഗങ്ങൾ മാറുന്നതിന് പല കാരണമുണ്ട്. ഇത് ആദ്യം മനസ്സിലാക്കുക, ഈ രോഗങ്ങൾ മാറുന്നത് കൊണ്ട് ചികിത്സ ശരിയാവണമെന്നില്ല. ചികിത്സ ഈ പറയുന്ന ആദ്യം മനസ്സിലാക്കുക, ഒരു രോഗം ഒരാൾക്ക് മാറി അതുകൊണ്ട് ചികിത്സ ശരിയാവണമെന്നില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് സയൻസ്. മനസ്സിലായോ? എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇപ്പോ എനിക്കിപ്പോ ഒരു രോഗമുണ്ടെന്ന് എനിക്ക് ഭ്രമം, രോഗമില്ല, ഭ്രമമെന്ന് വെച്ചാൽ ഇല്ലാത്തതിനാണല്ലോ ഭ്രമമെന്ന് പറയുന്നത്. അപ്പോ രോഗമുണ്ടെന്ന്, രോഗമില്ല പക്ഷെ എനിക്കൊരു ഭ്രമം, എനിക്ക് രോഗമുണ്ടെന്ന്, ആ ഭ്രമത്തിന് ഒരാൾ ചികിത്സിക്കുന്നു എന്ന് വെച്ചത്, അങ്ങനെ ചികിത്സിക്കുമ്പോൾ അയാളുടെ രോഗം മാറും. അത് ചികിത്സ കൊണ്ടല്ല രോഗം മാറുന്നത്, അയാളുടെ ഭ്രമം മാറുന്നതുകൊണ്ടാണ്. അപ്പോ ഇല്ലാത്ത രോഗത്തിന് ചികിത്സിച്ച് മാറ്റിയെന്ന് പറഞ്ഞാൽ അയാൾ ക്രെഡിറ്റ് അടിച്ചു കഴിഞ്ഞാൽ, അതിനർത്ഥം അയാൾ ചികിത്സിച്ച് രോഗത്തെ മാറ്റിയെന്നുള്ളതല്ല, ഇയാൾക്ക് ഭ്രമം ഉണ്ടായിരുന്നു അത് മാറി, രോഗം മാറി എന്നേ അർത്ഥമാണ്. അപ്പോൾ നമ്മുടെ പല രോഗങ്ങളും അങ്ങനെയാണ്. പ്രത്യേകിച്ചും ഈ മാനസികമായി നല്ല സ്ഥിരതയില്ലാത്തവർക്ക് ഉണ്ടാകുന്ന പല രോഗങ്ങളും. ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഇങ്ങനെ തന്നെ തോന്നുന്നത് എന്താണ്, എൻ്റെ വലത്തെ കൈ തളർന്നു പോയി. അത് തോന്നുകയാണ്, തളർന്നിട്ടൊന്നുമില്ല, കൈ വെക്കാൻ പറ്റുന്നില്ല, വലത്തെ കൈ തളർന്നു പോയി. ഇത് മാനസികമായി ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഇതൊരു വിഭ്രാന്തിയാണ്. ഇതിന് ഒരാൾ ഇതുപോലെയുള്ള ഒരു പൊട്ട ചികിത്സ എന്തെങ്കിലും ചെയ്യുകയാണ്, ഈ പറഞ്ഞ അയാളുടെ പൂർവ്വജന്മം അത് ഇത് മണ്ണാക്കട്ടെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ ഇയാളുടെ ഭ്രാന്തി മാറുന്നു. ഇപ്പൊ രോഗത്തെ ചികിത്സിച്ച് മാറ്റിയല്ല, അയാളുടെ ഭ്രാന്തി വന്നാൽ അത് മാറി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇല്ലാത്ത രോഗം മാറുന്നത് ചികിത്സ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് വിട്ടാ, നേരത്തെ പറഞ്ഞ കാര്യം വിട്ടാ, നേരത്തെ പറഞ്ഞ കാര്യം വിട്ടോ, പൂർവ്വജന്മം അതൊക്കെ മനസ്സിന്റെ വിഭ്രാന്തികൾ കൊണ്ടുള്ള രോഗവും രോഗമാറ്റവുമാണ്. പല ഹോമിയോ മരുന്ന് മിക്ക സ്ഥലത്ത് സംഭവിക്കുന്ന അതാണ്. ഹോമിയോ മരുന്നെന്ന് പറയുന്നത് എന്ത് ചെയ്യും, എനിക്കിങ്ങനെ ഒരു രോഗമുണ്ടെന്ന് തോന്നുന്നു, അതിന് മരുന്ന് കഴിക്കുന്നു. ഹോമിയോ മരുന്ന് കഴിച്ചും അസുഖം മാറി എന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെയാകാം. അതിന് പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയും. പ്ലാസിബോ എഫക്റ്റ് വേറൊന്നും എന്താണ് എഴുതി വെച്ചോ, മറന്നുപോയി. പ്ലാസിബോ എഫക്റ്റ് കൊണ്ടാണ് പല അസുഖങ്ങളും മാറുന്നത്. വേറൊന്നെന്താന്ന് വെച്ചാൽ, ഇപ്പൊ ചില അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടും, പക്ഷെ അതിനൊരു നിശ്ചിത കാലയളവ് വേണം, അത് കഴിയുമ്പോൾ അത് മാറും. ശരീരത്തിന്റെ തന്നെ ഒരു പ്രക്രിയ കൊണ്ട് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ, ഇപ്പൊ കയ്യിലൊരു മുറിവും നമ്മളൊരു മരുന്നും വെച്ചില്ലെങ്കിലും എന്ത് ചെയ്യും, കുറച്ച് ദിവസം കഴിയുമ്പോൾ മുറിവ് കരിയും അല്ലേ. ഇതുപോലെ പല രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷമായിട്ട് തനിയെ മാറും. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഹോമിയോ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മാറും, കഴിച്ചില്ലെങ്കിലും മാറും. ഹോമിയോ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, അതുകൊണ്ടാണ് മാറിയെന്ന് പറയും. മരുന്നുകൊണ്ടാണ് അസുഖം മാറിയെന്ന് പറയും, ആ മരുന്നുകൊണ്ടല്ല മാറുന്നത്, ശരീരത്തിൽ നിന്ന് മാറുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ആ ഹോമിയോ മരുന്നിന് ശാസ്ത്രീയമായൊരു അടിത്തറയില്ല, യാതൊരു അടിത്തറയും അതിനകത്തില്ല. ഈ എന്താണ് ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ രൂപപ്പെടുന്നതിനും വളരെ മുമ്പ് മനുഷ്യനെ കുറിച്ചൊന്നും ബോധമില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ ഭാവനയിലുണ്ടായതാണ് ഈ ഹോമിയോ സമ്പ്രദായം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനപരമായ യാതൊരു ശാസ്ത്രീയ അടിത്തറയില്ല. പക്ഷെ അത് കഴിച്ചാൽ അസുഖം മാറില്ല എന്ന് ചോദിച്ചാൽ മാറും. അതിനെന്താ കൊഴപ്പം, മരുന്നാണ്, മരുന്ന് ഉപയോഗിച്ചാൽ മാറും, അത് ചത്തു പോകും. അത് മരുന്നാണ് ഉപയോഗിച്ചാൽ മാറും, അതിനെന്താ കുഴപ്പം? എത്രയോ നാടൻ വിദ്യകളുണ്ട്. അത് തന്നെ, അതൊക്കെ എന്താണ് അങ്ങനെ ചെയ്യണമെങ്കിൽ അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, അവരിതെടുത്ത് ഒരുപാട് ഗവേഷണം നടത്തും. ഗവേഷണം നടത്തി അതിൽ ഏത് മരുന്നാണ് അതിൽ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിന്റെ, അങ്ങനെയാണ് എല്ലാ മരുന്നുകളും അങ്ങനെയാണ് ചെയ്യുന്നത്. അവിടെ മരുന്ന് വർക്ക് ചെയ്യണം, മനസ്സിലായി? പക്ഷെ അതിന് ശാസ്ത്രീയ അടിത്തറയുണ്ട്. ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ മരുന്നെന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് ഫലിക്കുന്നത് പലതരത്തിലുമാകാം. അതിൽ ഒന്നാണെന്ത് പ്ലാസിബോ എഫക്ട്, മറ്റൊന്നാണെന്ത് രോഗം സ്വയം മാറുന്നത് മരുന്നുകൊണ്ടാണ് നമ്മൾ ഭ്രമിക്കുന്നത്. അതൊക്കെ കഥകളെ വിട്. അപ്പൊ നമ്മുടെ ശരീരത്തില് വെറുതെ സിറിഞ്ചെടുത്ത് കുത്തിവെച്ചു കഴിഞ്ഞാൽ നമ്മൾ ചത്തുപോകും. അതൊക്കെ ശാസ്ത്രീയമായ അടിസ്ഥാനമുള്ളതാണ്. മരുന്നൊന്നും ഇല്ലാതെ ഒരു സിറിഞ്ചെടുത്ത് നമ്മുടെ ശരീരത്തെ കുത്തി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചത്തുപോകും. അത് വേറെ കാര്യമാണ്. അതൊക്കെ സയൻസാണ്. അതിനൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ അല്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മരുന്നില്ലെന്നല്ല, മനസ്സിലായോ? ഇപ്പൊ ആയുർവേദത്തെ നമ്മൾ പലതും കഴിക്കുന്നത് മരുന്നാണ്. അത് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം മാറും. അത് മരുന്ന് ചെന്ന് കഴിഞ്ഞാൽ മനുഷ്യൻ തലമുറ തലമുറകളായി പാരമ്പര്യമായി കണ്ടുപിടിച്ച മരുന്നുകളാണ്. അത് കഴിച്ചാൽ നമ്മുടെ അസുഖം മാറും. അതല്ലെന്നല്ല പറയുന്നു. അതിന്റെ ശാസ്ത്രീയമായ അടിത്തറ എന്തെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ പാരമ്പര്യമായ ചികിത്സകൾ, അങ്ങനെ വരുന്ന പല മരുന്നുകളും ഉണ്ട്, അതില്ലെന്ന് പറയുന്നു. പക്ഷെ നമ്മളൊരു അതിനൊരു അടിത്തറ പറയുമ്പോൾ അത് ശാസ്ത്രീയമല്ലെങ്കിൽ അതിനാണ് സ്യൂഡോ സയൻസ് എന്ന് പറയുന്നത്. അല്ലാതെ ഈ രോഗം മാറുന്നോ ഇല്ലേ എന്നുള്ളത് വെച്ചിട്ടല്ല. നമ്മളൊരു മരുന്ന് പ്രയോഗിക്കുമ്പോൾ അസുഖം മാറുന്നോ ഇല്ലോ വെച്ചിട്ടല്ല അത് ശാസ്ത്രീയമാണോ അല്ലേ തീരുമാനിക്കുന്നത്. ആ മരുന്ന് എങ്ങനെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് ശാസ്ത്രീയമായി പരീക്ഷണങ്ങളിലൂടെ അത് തെളിയിച്ചിട്ടുണ്ടോ ഇല്ലയോ അത് വെച്ചിട്ടാണ് അത് ശാസ്ത്രീയമാണോ അല്ലേ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ് വിശ്വാസം അന്ധവിശ്വാസം എന്നങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ വേർതിരിച്ചറിയണം. അതുകൊണ്ട് ഇവിടെ ഈ പറഞ്ഞു വരുന്നത് എന്താണ്, ഈ അദ്വൈതം എന്ന് പറയുന്ന ഈ കാര്യം രണ്ടു തരത്തിലായാലും, ഒരു സിദ്ധാന്തം എന്നുള്ള നിലയ്ക്ക് സ്വീകരിച്ചാലും അനുഭവം എന്നുള്ള രീതി സ്വീകരിച്ചാലും നമ്മൾ ഒരു പരിധി കഴിഞ്ഞ് നമ്മൾ എന്തിനെ ആശ്രയിക്കേണ്ടി വരും? വിശ്വാസം. അതുകൊണ്ടാണ് അദ്വൈത ഗ്രന്ഥങ്ങളിലെ തുടക്കത്തിലെ പറയുന്നത്, നിങ്ങൾ ഈ അദ്വൈതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രാഥമികമായ യോഗ്യത എന്താ വേണ്ടത്? വിശ്വാസം. വിശ്വാസം നിശ്ചയമല്ല, വിശ്വാസം. എന്തൊരു വിശ്വാസം വേണം? ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലും വിശ്വാസം വേണം. എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമുണ്ടോ, യുക്തി ഉണ്ടോ ഒരു കാര്യം കൊണ്ട് നിന്നും ആത്യന്തികമായി ബോധ്യപ്പെടാൻ പറ്റില്ല. ഒരു പരിധിവരെയൊക്കെ നമുക്ക് യുക്തിയെ കാണാം. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട അതാണ്.